രണ്ടും അർത്ഥമാണ് പ്രധാനമായിട്ട്. എഴുതിയില്ല വാക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ വാക്ക് പ്രയോഗിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി പ്രയോഗിക്കുന്നു. ഒന്നെന്താണ് താൻ? സംസ്കൃതം പഠിച്ചവർക്ക് അറിയാം, ആത്മനഹ പിത എന്ന് പറഞ്ഞാൽ അവിടെ എന്റെ അച്ഛനെന്ന് അർത്ഥം, ആത്മാവിന്റെ അച്ഛനെന്നല്ല. സംസ്കൃതത്തിൽ സാധാരണ ആത്മൻ ശബ്ദം ഉപയോഗിക്കുന്നത് താൻ എന്നുള്ള അർത്ഥത്തിലാണ്. ആത്മനഹ ധനം എന്ന് പറഞ്ഞാൽ എന്റെ ധനം എന്നാണ്. എല്ലായിടത്തും അതിനെ വിശാലമായ അർത്ഥമൊന്നുമില്ല. പിന്നെ ആത്മാവിന്റെ മറ്റൊരർത്ഥമാണ് ശരീരത്തിൽ നിന്ന് വേർട്ട് നിൽക്കുന്ന ഒന്ന്, ശരീരം നശിക്കാതെ നശിക്കാത്ത ഒന്ന്. ശരീരത്തിൽ നിന്ന് വേറെയാണ്, കാരണം ശരീരം നശിച്ചാൽ നശിക്കുന്നു. ഇതാണ് ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങളൊക്കെ വരുമ്പോൾ ആത്മാവിന്റെ അർത്ഥം അതാണ്, പ്രധാനമായ അർത്ഥത്തിലാണ് പറയുന്നത്. ഈ മതങ്ങളില് ദർശനങ്ങളിൽ നമ്മുടെ പ്രധാന ദർശനങ്ങളിലെല്ലാം ആത്മശബ്ദം ഉപയോഗിക്കുമ്പോൾ ഈ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ശരീരം നശിക്കാലും നശിച്ചാലും നശിക്കാതെ ശേഷിക്കുന്ന ഒന്നതാണ് ചുരുക്കി പറഞ്ഞു. ശരീരം നശിക്കും ആത്മാവ് നശിക്കും. ഗീതയിലും മറ്റും പറയുന്നത് മ്രിയതേ ആണ് ആത്മാവ്. അപ്പൊ ആത്മീയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യം. ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യം എന്താണ് ഈ പറഞ്ഞാല്? ശരീരം നശിച്ചാലും നശിക്കില്ല, ആത്മാവിന് മോക്ഷം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. പക്ഷെ ആത്മീയം എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം ആത്മാവിനെ സംബന്ധിക്കുന്നത് അതാണ്. അപ്പൊ നമ്മൾ മതം, ദർശനം, നിന്റെ തത്വചിന്ത, ആത്മീയത, ആധ്യാത്മികം എന്നൊക്കെ പറയുന്നിടത്ത് ആത്മീയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. ശരീരത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നിനെ സംബന്ധിച്ചുള്ള എന്താണെന്ന് വെച്ചാൽ ആർക്കും ഒരു അഭിപ്രായം. അത് നമ്മുടെ ഭാരതത്തെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓരോ ദാർശനികനും ഈ ആത്മാവിനെ സംബന്ധിച്ച് വേറെ വേറെ അഭിപ്രായമാണ്. എല്ലാരും കൂടെ തീർപ്പാക്കിയ ഒരു ആത്മാവ് ഇവിടെ ഇല്ല. നൈയായികനെന്ന് പറയും, വൈശേഷികൻ മറ്റെന്ന് പറയും, മീമാംസകർ വേറെന്ന് പറയും, സാങ്ക്യൻ മറ്റെന്ന് പറയും, അദ്വൈതി വേറെന്ന് പറയും, വിശിഷ്ടാദ്വൈതി വേറെന്ന് പറയും. ഇതൊക്കെ പഠിക്കണമെങ്കിൽ തന്നെ ഒരു ജന്മം വേണം. ഇവരോരോരുത്തരും പറയുന്ന ആത്മാവിനെ മനസ്സിലാക്കുന്നു. അല്ല, എല്ലാവർക്കും കൂടെ സമ്മതമായ ഒരു ആത്മാവ് ഇവിടെയില്ല, ലോകത്ത് ഒരിടത്തുമില്ല. ക്രിസ്ത്യാനിക്കും ഉണ്ടാത്മാവ്, മുസ്ലിമിനും ഉണ്ടാത്മാവ്, യഹൂദിനും ഉണ്ടാത്മാവ്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും അവരവരുടെ വ്യാഖ്യാനമുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും ഈ ആത്മാവ് പലതായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ആത്മാവ് പലതാകാൻ കാരണം? എന്തുകൊണ്ടാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞ ഈ പറഞ്ഞൊക്കെ ആത്മാവിന്റെ കാര്യങ്ങൾ തന്നെ ഞാൻ സംബന്ധിച്ചു. കാരണം ഈ ആത്മാവ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു വിശ്വാസം, അതാ പ്രശ്നം. സ്വർഗം നരകമുണ്ടെന്നൊക്കെ മനുഷ്യൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ശരീരം നശിച്ചാലും നശിക്കാത്ത ഒരു ആത്മാവ് നിലനിൽക്കുമെന്ന് മനുഷ്യൻ വിശ്വസിക്കും. വിശ്വാസം എപ്പോഴും പലതരത്തിലായിരിക്കും, ഒരു തരത്തിലായിരിക്കും. അപ്പോ മനുഷ്യന്റെ വിശ്വാസം പലതരത്തിൽ, മനുഷ്യർ പലതരത്തിൽ, അവരുടെ വിശ്വാസം പലതരത്തിൽ. അതുകൊണ്ട് അവർ വിശ്വസിക്കുന്ന ആത്മാവും പലതരത്തിലാണ്. ശങ്കരാചാര്യർ വിശ്വസിക്കുന്ന ആത്മാവ് രാമാനുജൻ വിശ്വസിക്കുന്ന ആത്മാവ് അതല്ല, മാധ്യം വിശ്വസിക്കുന്ന ആത്മാവ് അതല്ല, കപിലൻ വിശ്വസിക്കുന്ന ആത്മാവ് അതല്ല, ജൈമിനി വിശ്വസിക്കുന്ന ആത്മാവ് ഇവിടെ തന്നെ. എല്ലാവർക്കും എന്താണ് ആത്മാവിനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങൾ വേറെ വേറെയാണ്. അപ്പോ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചാണ് ഓരോരുത്തരുടെ ആത്മാവ്. പാപ്മി എന്ന് പറഞ്ഞാൽ എന്താവും, അവരവരുടെ വിശ്വാസത്തിൽ ഉള്ള ആത്മാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ആത്മീയം എന്ന് പറയുന്നത്. മനസ്സിലായ? അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ആത്മാവ്, അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ആത്മീയം. അത് അറിഞ്ഞിരുന്നാൽ കൊള്ളാം വ്യക്തമായിട്ട്. അതുകൊണ്ട് ഓരോരുത്തരുടെ ആത്മീയത എങ്ങനെയായിരിക്കും, കാരണം അവരവരുടെ വിശ്വാസങ്ങൾ വേറെയാണ്. പിന്നെ മതങ്ങളിലും ദർശനങ്ങളിലുമൊക്കെ വരുമ്പോൾ, മതമെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മതം, ക്രിസ്തു മതം, യഹൂദ മതം, ദർശനം എന്ന് പറയുമ്പോൾ അദ്വൈതം, ദ്വൈതം, ഇഷ്ടാദ്വൈതം, ഇതൊക്കെ ദർശനങ്ങൾ, സാംഖ്യം, യോഗം. ഇവിടേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ദർശനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തിയോളജി എന്നൊക്കെ പറയുമ്പോൾ, അവിടെയൊക്കെ എന്താ ചെയ്യുന്നത്, അവരെ അവരുടെ വിശ്വാസങ്ങളെ അവര് യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിക്കും. അതാണ് അതാണ് ദർശനം. ദർശനങ്ങളുടെ ഒരു പ്രധാന ഭാഗം അതാണ്. അതിനൊരു കേവലം വിശ്വാസമായിട്ട് അവർ അംഗീകരിക്കില്ല. വിശ്വാസത്തിൽ കൂടുതൽ എന്താണ്, അവരതിന് യുക്തി വേണം. അതാണ് നിങ്ങൾ ഭാമതിയിലൊക്കെ പഠിച്ചത്, ശരീരത്തിൽ നിന്നും വ്യതിരിക്തമായ ഒരു ആത്മാവുണ്ട്, എന്തൊക്കെയാണ് അതിന് യുക്തി, ഒരുപാട് യുക്തികൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ വിശ്വസിക്കുക മാത്രമല്ല, യുക്തിയിലൂടെ അതിനെ പിന്നെ സമർത്ഥിക്കാനും ശ്രമിക്കും. അതുകൂടെ ഉണ്ടോ അവിടെ ആ യുക്തിയിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, അതൊക്കെ മറ്റൊരു കാര്യം, അതിനെക്കുറിച്ചല്ല ഞാൻ പറയും. ഒരാളൊരു യുക്തി പറഞ്ഞാൽ വേറൊരാൾക്ക് അതിന് ദോഷം പറയാം, അതല്ല ഞാൻ പറയുന്നത്. അപ്പൊ ആത്മാവ് ഒരു വിശ്വാസമാണെങ്കിലും അതിന് എല്ലാ മതവും ദർശനങ്ങളും യുക്തി കൊണ്ട് അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുണ്ട്, ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവ് ഉണ്ടെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കും. ഇതിനാണ് നമ്മൾ ആത്മീയ തത്വങ്ങളെന്ന് പറയുന്നത്, ആത്മീയ ദർശനങ്ങൾ, ആത്മീയ സിദ്ധാന്തങ്ങൾ, ആത്മീയ കാഴ്ചപ്പാട്, ആത്മീയ വ്യാഖ്യാനങ്ങളൊക്കെ എന്ന് പറയുന്ന ഇതാണ്. ഇതുകൂടാതെ ഓരോരുത്തർക്കും മതങ്ങൾക്കും പ്രമാണങ്ങളും ഉണ്ടാകും. ഇവരുടെ യുക്തിയെ കൂടാതെ അവർ സ്വീകരിക്കുന്ന പ്രമാണം, ക്രിസ്ത്യാനികൾ ബൈബിൾ, മുസ്ലിങ്ങൾ ഖുർആൻ, ഹിന്ദുക്കൾക്ക് വേദങ്ങൾ, ഗീത, ഉപനിഷത്ത്, അത് ഇത് അവരെല്ലാം ഉണ്ട്. ഹിന്ദുക്കൾക്ക് പുരാണങ്ങളെല്ലാം ഉണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങൾ. ഇപ്പൊ പ്രമാണങ്ങളുണ്ട്, യുക്തിയുണ്ട്, ഇത് രണ്ടിലൂടെയും ആത്മാവിനെ സമർത്ഥിക്കാൻ ശ്രമിക്കും. അവര് വിശ്വസിക്കുന്ന ആത്മാവിനെ, ആദ്യം അത് വിശ്വാസമാണ്. ഇത്രയും കാര്യം പറഞ്ഞ ഇന്ന് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവും. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മതത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ, മതാതീതമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, എന്നിട്ട് ആത്മീയത ഇങ്ങോട്ട് എടുക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു വലിയ പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ആത്മീയത എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ആത്മീയത? പോയ എന്താണ് ആത്മീയത? ആത്മീയത അത് ആത്മാവ്. ആത്മീയത എന്താണ്? ആ, അതിനെക്കുറിച്ചുള്ള എല്ലാ നമ്മുടെ സിദ്ധാന്തങ്ങളും ചർച്ചകളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ആത്മീയതയാണ്. അവർക്കെല്ലാം ആത്മാവിനെ അംഗീകരിക്കേണ്ടി വരും. അതിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും വേറിട്ട് ഒരു ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്. വിശ്വസിച്ചാൽ പിന്നെ അതിന്റെ യുക്തി പറയാൻ പറ്റും, പ്രമാണങ്ങളെ അംഗീകരിക്കാൻ പറ്റും. പ്രമാണങ്ങളെ അംഗീകരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ മതത്തെ ഏതെങ്കിലും തരത്തിൽ നിഷേധിച്ചു കഴിഞ്ഞാൽ, മതത്തെ ദർശനങ്ങളെ, മതം ദർശനം ഇതിനൊക്കെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിഷേധിച്ചാൽ എന്തുവരും? ആത്മ എന്നുള്ള ആ വിശ്വാസത്തെ നിഷേധിക്കേണ്ടി വരും. മനസ്സിലായി? ആത്മാവെന്ന് പറയുന്ന വിശ്വാസത്തെ നിഷേധിക്കേണ്ടി വരും. ആത്മാവിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മീയതയുണ്ടോ? ആത്മാവിനെ നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ ആത്മീയതയില്ല. അപ്പോ നിങ്ങൾ മതത്തെ ഏതെങ്കിലും തരത്തിൽ തിരസ്കരിച്ചാൽ, നിങ്ങൾ മതാതീതം എന്ന് പറയുമ്പോൾ മതത്തെ തിരസ്കരിക്കുകയാണ്. ഞങ്ങൾ മതത്തെ വിട്ടിട്ട് ആത്മീയത ഇങ്ങോട്ട് എടുക്കുന്നു എന്നാണ്. മതത്തെ നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ എന്തു പോവും? എന്തു പോവും? എന്താണ് പോകുന്നത്? ആത്മീയതയും പോകും. മതത്തെ വിട്ട് നിങ്ങൾക്ക് ആത്മീയതയെ പിടിച്ചു നിർത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് സാധിക്കില്ല? ഒറ്റ വാക്കിൽ ഉത്തരം പറയും. ആ, അതായത് ആത്മീയത എന്ന് പറയുന്നത് വിശ്വാസമാണ്. മതമെന്ന് പറയുന്നത് വിശ്വാസമാണ്. നിങ്ങൾ മതത്തെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആത്മീയതയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ക്യാൻസൽ ചെയ്യേണ്ടി വരും. കാരണം ആത്മാവ് വിശ്വാസമാണ്. ആത്മാവിനെ സംബന്ധിച്ച് ഇപ്പോൾ ആത്മാവ് മോക്ഷത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങളുടെ എന്തൊക്കെ യുക്തി ഉപയോഗിച്ചാലും അതൊക്കെ നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മതത്തെ നിഷേധിച്ചാൽ സ്വാഭാവികമായിട്ടും നിഷേധിക്കുന്ന എന്തിന്? ആത്മീയത. ശരി, നിങ്ങൾ മതത്തെയും ആത്മീയതയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരാകും? എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നാസ്തികനാകും. അപ്പോ മതാതീത ആത്മീയത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ നാസ്തികന്മാരെന്നു. പെട്ടെന്ന് പറയരുത്, ആലോചിച്ച് പറയരുത്. മതത്തെ നിഷേധിച്ചാൽ എന്തിനെ? മതാതീത ആത്മീയത എന്ന് പറയുമ്പോൾ മതത്തെ നിഷേധിക്കും. മതത്തെ നിഷേധിക്കുമ്പോ എന്തുവരും? ആത്മീയതയെ നിഷേധിക്കേണ്ടി വരും. എന്തുകൊണ്ട് ആത്മീയത എന്തുകൊണ്ട് നിഷേധിക്കേണ്ടി വരും? അതിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. അത് ഞാൻ ഉത്തരം പറയാം. മതനിരാസമാണോ നിരീശ്വരത്വം എന്നതിന്റെ ഉത്തരം പറയാം. ഈ പറയുന്ന മനസ്സിലാക്കുക എന്താണ്? മതത്തെ മതം എന്ന് പറയുന്ന മനുഷ്യന്റെ വിശ്വാസമാണ്. ആത്മാവെന്ന് പറയുന്ന വിശ്വാസം, ആത്മീയത എന്ന് പറയുന്ന വിശ്വാസം. അപ്പൊ നിങ്ങൾ മതത്തെ നിഷേധിക്കുമ്പോൾ എന്ത് വരുന്നു? മതത്തെ എന്തുകൊണ്ട് നിങ്ങൾ നിഷേധിക്കുന്നു? കാരണം അതൊരു വിശ്വാസം മാത്രമാണ്. ആത്മാവും വിശ്വാസമാണ്, അതിനെയും നിഷേധിക്കേണ്ടി വരും. മതത്തെ വിടുക, ആത്മീയത എടുക്കാതെ സാധിക്കില്ല. കാരണം ആത്മാവിശ്വാസമാണ്. അത് എന്താണ് ക്രിസ്തുവും ക്രിസ്തു മതവും തമ്മിലുള്ള കാര്യം അല്ലേ? അതവിടെ ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഈ പറയുന്ന കാര്യം മനസ്സിലാക്കുക, എന്താണ് നിങ്ങൾ മതത്തെ ഏതെങ്കിലും തരത്തിൽ നിരാകരിക്കുകയാണെങ്കിൽ അത് നിരാകരിക്കുന്ന എന്തുകൊണ്ട് അതൊരു വിശ്വാസം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിരാകരിക്കാൻ പറ്റും. മതത്തെ നിരാകരിക്കുന്നു, ആത്മാവിനെയും. അപ്പോ വിശ്വാസം എന്നുള്ള പേരിലാണെങ്കിൽ ആത്മാവിനെയും നിരാകരിക്കേണ്ടി, അപ്പൊ ആത്മീയതയും നിരാകരിക്കേണ്ടി. അപ്പൊ മതം, ആത്മാവ്, ആത്മീയത ഇങ്ങനെ നിരാകരിക്കുന്നവരാണ് നാസ്തികന്മാരെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് മതത്തെ നിരാകരിച്ചിട്ട് ആത്മീയതയെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം വിശ്വാസങ്ങൾ, ഈ മനുഷ്യന്റെ വിശ്വാസത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. നാസ്തികത എന്ന് പറയുന്നത് അത് വേറൊരു വിഷയമാണ്, നാസ്തികത വിശ്വാസമാണോ അല്ലോ അല്ലേ എന്നുള്ളത്. അപ്പൊ നാസ്തികത എന്തെന്നാണ് ഈ പറയുന്നത്? നാസ്തികം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. മതം, ആത്മാവ്, ആത്മീയത ഇതിനെയൊക്കെ നിരാകരിക്കുന്നവരാണെന്ന് പറയുന്നു നാസ്തികന്മാരെന്ന് പറയുന്നത്. വിശ്വാസമാണോ അല്ലേ എന്നുള്ള മറ്റൊരു വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. അന്ന് എടുത്തു ചാടിയ അഭിപ്രായം പറഞ്ഞ് തീരുന്ന പ്രശ്നങ്ങളാണ്. മതത്തെ നിഷേധിക്കുന്നു, എന്താണ് ആത്മാവ്, ആത്മീയത തുടങ്ങിയ കാര്യങ്ങളെയും നിഷേധിക്കുന്നു. ഇതാണ് നാസ്തികന്മാർ. എന്ത് നാസ്തികത എന്ന് മനസ്സിലാക്കുന്നു. നാസ്തികനെന്ന് പറയുന്നത് അങ്ങനെയുള്ളവരാണ് ഇന്നത്തെ നാസ്തികന്മാരെന്ന് പറയുന്നത്. ഒരു മതത്തെ അംഗീകരിക്കുന്നില്ല, ആത്മാവിനെ അംഗീകരിക്കുന്നില്ല, ആത്മീയതയെ അംഗീകരിക്കുന്നില്ല, നാസ്തികൻ. അപ്പോൾ നിങ്ങൾ മത അതീത ആത്മീയതയെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാസ്തികനാകും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ആത്മീയതയുടെ അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എന്താണ് ആത്മീയത? അതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് മത അതീത ആത്മീയത. അങ്ങനെ ഒരു സാധനം നാസ്തികർക്ക് മാത്രമേ പറയാൻ പറ്റൂ. അറിഞ്ഞുകൊണ്ട് നാസ്തികർ പറയണമെങ്കിൽ അവർ പറയും മതമില്ല, ആത്മാവില്ല, ആത്മീയതയില്ല. അപ്പോ മതം അതീത ആത്മീയത എന്ന് പറയുമ്പോൾ മതത്തെ എങ്ങനെയാണോ നിരാകരിക്കുന്നത് അതുപോലെ ആത്മാവും ആത്മീയതയും എല്ലാം നിരാകരിക്കും, അതിനെല്ലാം നിഷേധിക്കേണ്ടി വരും. എന്തുകൊണ്ട്? ഇതൊക്കെ വിശ്വാസമാണ് മനുഷ്യന്റെ. അപ്പൊ അത് നാസ്തികവാദമായി മാറും. ഇനി നാസ്തികന്മാര് സംബന്ധിച്ച് നോക്കുക. നേരത്തെ പറഞ്ഞു നാസ്തികന്മാര് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു, ക്രിസ്തു മതത്തെ തടയുന്നു, അങ്ങനെയല്ല. നാസ്തികന്മാർക്ക് ക്രിസ്തുവിനെയും സ്വീകരിക്കാൻ പറ്റില്ല, ക്രിസ്തു മതത്തെയും സ്വീകരിക്കാൻ പറ്റില്ല നാസ്തികന്റെ പക്ഷത്ത് എന്ന് പറയാം. എന്തുകൊണ്ട് പറ്റുന്നില്ല? അവര് ഇപ്പൊ ക്രിസ്തു പറയുന്ന എന്താണ്? ഒന്ന് ക്രിസ്തുവിന്റെ ജീവിതം ബൈബിളിൽ പറയുന്നതനുസരിച്ച് കുരിശ് തറച്ച് പിന്നെ വീണ്ടും ജനിച്ചു, അത് അംഗീകരിക്കില്ല. പിന്നെ ക്രിസ്തു പറയുന്നത് സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ടെന്ന് പറയുന്നു, സ്വർഗത്തെ കുറിച്ച് പറയുന്നു, അതും അംഗീകരിക്കില്ല. പിന്നെ ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ എന്താണ്? നിന്നെപ്പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്ന നല്ല ഉപദേശം. ആ ഉപദേശങ്ങൾ എന്താണ് അംഗീകരിക്കും. അത് ക്രിസ്തുവിനുള്ള അംഗീകാരമല്ല. ആ ഉപദേശം ആര് പറഞ്ഞാലും അംഗീകരിക്കും, ക്രിസ്തുവല്ല. ഏത് ദുഷ്ടൻ പറഞ്ഞാലും അത് അംഗീകരിക്കും. എന്താണ് ഗോവിന്ദച്ചാമിയാണ് പറയുന്നത്, എന്താണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ സ്വീകരിച്ചു പറ്റുമെന്നുകൊണ്ട് അത് ക്രിസ്തു പറഞ്ഞുകൊണ്ടല്ല സ്വീകരിക്കുന്നത്, ഒരു നല്ല ഉപദേശമായി. അപ്പൊ നാസികന്മാർക്ക് ക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികളെ സ്വീകരിക്കാൻ പറ്റില്ല, അന്നവരംഗീകരിക്കില്ല. അപ്പൊ ക്രിസ്തുവിനെ അംഗീകരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല, അവർ ക്രിസ്തു മതത്തെ അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ ദൃഷ്ടിയിൽ പറയാം. അപ്പൊ ആത്മീയത എന്ന് നമ്മൾ പറയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആത്മീയത ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ആത്മാവിൽ വിശ്വസിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് തുടങ്ങണം അല്ലേ? ആത്മാവിൽ വിശ്വസിക്കണം, ആത്മാവിന്റെ ബന്ധം മോക്ഷം തുടങ്ങിയ കാര്യങ്ങളെ നിങ്ങൾ അംഗീകരിക്കണം. ആത്മാവിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്വീകാര്യമായതൊക്കെ സ്വീകരിക്കേണ്ടി വരും, ആത്മാവിനെ സ്വീകരിക്കേണ്ടി വരും. ഏതാത്മാവിനെ സ്വീകരിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാത്മാവിലാ വിശ്വാസമുള്ളത് അതിനെ സ്വീകരിക്കാം. ഏതാത്മീയതയെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാത്മീയതയിലാണോ നിങ്ങൾക്ക് വിശ്വാസമുള്ളത് അതിനെ സ്വീകരിക്കാം. അതൊക്കെ എങ്ങനെ തീരുമാനിക്കുന്നു വെച്ചാൽ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും നമ്മൾ പഠിച്ചു വരുന്ന നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാരും നമ്മൾ പഠിച്ചു വരുന്ന സമ്പ്രദായങ്ങളൊക്കെ അനുസരിച്ചാണ് നമ്മുടെ ആത്മാവും ആത്മീയതയൊക്കെ തീരുമാനിക്കുന്നു. അപ്പൊ അതൊക്കെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തില് ആത്മീയത നിലനിൽക്കത്തുള്ളൂ, അല്ലാതെ ആത്മീയത നിലനിൽക്കുന്നു. അപ്പോ എന്തുവരും? നിങ്ങളത് ഒക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ മതവും കടന്നു വരും, കാരണം അത് വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അത് പരമാവധി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എന്താണ്? മതത്തിന്റെ ദോഷങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം, ഭിന്ന മതത്തിൽ ഇന്ന ദോഷമുണ്ട്, അല്ലെങ്കിൽ ആത്മീയതയിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾ ഇന്ന ദോഷമുണ്ട് തള്ളിക്കളയാം. എല്ലാവരും തള്ളിക്കളയുന്നു. ഇപ്പൊ ശങ്കരാചാര്യരുടെ ആത്മാവിനെ സംബന്ധിച്ചൊരു വിശ്വാസമുണ്ട്, അതുകൊണ്ട് എന്ത് പറയുന്നു? കപിലൻ പറയുന്ന ആത്മാവിനെ സംബന്ധിച്ച വിശ്വാസങ്ങളെ തള്ളിക്കളയുന്നു, കാരണം അതിലൊക്കെ ദോഷമുണ്ടെന്നോ. അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മതത്തെയും ആത്മീയതയും വേർതിരിക്കാൻ പറ്റില്ല. അതാണ് ഇതിലുള്ള ദോഷങ്ങൾ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമായിരിക്കും, പക്ഷെ അതിനെ വേർതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്തുകൊണ്ട്? ഇതൊക്കെ നിൽക്കുന്ന വിശ്വാസത്തിലാണ്. ആത്മീയത നിലനിൽക്കുന്നു മനുഷ്യന്റെ വിശ്വാസത്തിനാണ്. അതുകൊണ്ടാണ് നാസ്തികന്മാരെന്ന് ഒരു വിഭാഗം ഉണ്ടാകുന്നത്. മനസ്സിലായോ? നേരത്തെ ചോദിച്ചു എന്താണ്? നാസ്തികന്മാർ വിശ്വാസികളാണോ? നാസ്തികത എന്തെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആ ചോദ്യം. നാസ്തികന്മാരെന്താ പറയുന്നത്? അവര് പറയുന്നത് മനസ്സിലാക്കും. അവർ പറയുന്നത് തെളിവില്ലാത്ത ഒന്നിനെ വിശ്വസിക്കത്തില്ലെന്നാണ്. തെളിവുണ്ടെങ്കിൽ വിശ്വസിക്കും. അപ്പോ തെളിവില്ലാതെ പറയുന്ന കാര്യങ്ങളാണ് മതം, ആത്മീയത, ആത്മാവെന്നൊക്കെ പറയുന്നത്. അപ്പൊ തെളിവില്ലാത്തതുകൊണ്ടാണ് അവരതിനെ അംഗീകരിക്കാത്ത, വിശ്വസിക്കാത്ത. അവര് തെളിവുണ്ടെന്ന് പിന്നെ കരുതുന്ന കാര്യങ്ങളൊക്കെ അവർ വിശ്വസിക്കുന്നു. അപ്പൊ നാസികരെന്ന് വെച്ചാൽ എന്താണ്? ഒന്നിനും വിശ്വാസമില്ലാത്തവനെന്നുള്ള അർത്ഥം. തെളിവുള്ളതിന് അവരംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. തെളിവില്ലാത്തതിന് അവരംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ പറയാം, അങ്ങനെയാണെങ്കിൽ ആത്മാവിന് തെളിവുണ്ടല്ലോ. പക്ഷെ ആ തെളിവെന്ന് പറയുന്നത് അവർ പറയുന്നത് ഇത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തെളിവല്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടായിരിക്കും, ഞങ്ങൾക്കത് ബോധ്യപ്പെടുന്ന തെളിവല്ല, അതുകൊണ്ട് ഞങ്ങളത് അംഗീകരിക്കുന്നു. നാസികം വെച്ചാൽ വിശ്വാസമില്ലാത്തവനെന്നല്ല. പിന്നെ ക്രിസ്തുവും ക്രിസ്തു മതവും എന്ന് പറയുന്നു എന്താണ്? ക്രിസ്തു പറഞ്ഞതില് നന്മയുണ്ട്. ആ നന്മകള് ഒരു മതത്തിൽ കാണുന്നുണ്ടെങ്കിൽ ആ നന്മകൾ സ്വീകരിക്കും. പക്ഷെ ഒരു മതത്തിൽ തിന്മകളുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയും. അപ്പൊ അവിടെ മതത്തെ അല്ല തള്ളിക്കളയുന്നത്, മതത്തിന്റെ നന്മയും തിന്മയാണ് തള്ളിക്കളയുന്നത്. ഒരു മതത്തിന് നന്മയുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ തോന്നും. ഒരു മതം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഒരു മതം ഒരുപാട് കഷ്ടപ്പെടുന്ന മനുഷ്യരെ സഹായിക്കുന്നു. അപ്പൊ അങ്ങനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് മതത്തിന്റെ നന്മയാണ്, അങ്ങനെ സ്വീകരിക്കും. അങ്ങനെ ആ അർത്ഥത്തിൽ ഇനി അവര് തിന്മ ചെയ്യുന്നുണ്ട് മനുഷ്യരെ കൂട്ടും, എന്നാൽ അത് തള്ളിക്കളയും. അപ്പൊ മതത്തെ അല്ല അവിടെ തള്ളിക്കളയുന്നു, മതത്തിന്റെ നന്മയെ ഉൾക്കൊള്ളുകയും തിന്മയെ തള്ളിക്കളയുകയും ചെയ്യുന്നു. കാരണം എന്തുകൊണ്ട്? ഇതെല്ലാത്തിനും ഉണ്ട് ഈ നന്മയും തിന്മയും. അത് അപ്പോൾ നമുക്കൊരു ആശയത്തെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെയോ നമുക്ക് കണ്ണടച്ച് തള്ളിക്കളയാൻ പറ്റില്ല. അതിൽ നന്മയെടുക്കുക തിന്മയെ തള്ളിക്കളയാതെ പറ്റും. അപ്പൊ ക്രിസ്തു പറഞ്ഞത് നന്മയെ സ്വീകരിക്കാം, എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ അത് തള്ളിക്കളയാം. അതുപോലെ തന്നെ ക്രിസ്തു മതത്തിന് നന്മയുണ്ടെങ്കിൽ സ്വീകരിക്കാം, തിന്മയെ തള്ളിക്കളയാം. അതേ മനുഷ്യന് സാധ്യമാകും. അത് ക്രിസ്തുവിനെ സ്വീകരിക്കാമോ ക്രിസ്തു മതത്തെ സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്മയെ സ്വീകരിക്കാമോ തിന്മയെ സ്വീകരിക്കാം എന്നുള്ള ചോദ്യമാണ്. നന്മയെ സ്വീകരിക്കും, തിന്മയെ തള്ളിക്കളയാം. അതുകൊണ്ട് മതം എന്ന് പറയുന്നത് എങ്ങനെയാണോ വിശ്വാസവും ആചാരവും ആയിരിക്കുന്ന, ആത്മീയത എന്ന് പറയുന്നത് ഏത് രീതിയിൽ നോക്കിയാലും അത് വിശ്വാസവും ആചാരവുമാണ്. ആത്മീയത കാരണം ഇപ്പോൾ അടുത്ത് നടന്ന സംഭവമാണ് നരബലി. പിന്നെ എന്താണ് തിരുവനന്തപുരത്ത് ഒരാളെന്താണ് കേടൽ, എന്താളുടെ പേര്? അവനൊരു പരിപാടി എടുത്ത് എന്താണ് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർതിരിപ്പിക്കുക. അതൊരു വിശ്വാസവും സിദ്ധാന്തവുമാണ്. അയാളെ സംബന്ധിച്ചത് ആത്മീയതയാണ്. നരബലിയാളത്തെ സംബന്ധിച്ചത് എന്താണ്? ആത്മീയതയാണ്, അവരുടെ ആത്മീയ വിശ്വാസമാണ്. അപ്പൊ നമ്മളതിനെ സ്വീകരിക്കാൻ പറ്റും ഇല്ല? എന്തുകൊണ്ട്? കാരണം അത് ആത്മീയതയിലെ ദോഷമാണ്. നമ്മൾ തള്ളിക്കളയും. അപ്പം നിങ്ങൾ മതത്തെ തള്ളിക്കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേ ഉള്ളൂ അർത്ഥം. മതത്തിലെ ദോഷങ്ങളെ തള്ളിക്കളയുക എന്നേ അതിനർത്ഥമുണ്ട്. അപ്പൊ നിങ്ങൾ മതത്തിന് ദോഷമുള്ളതുകൊണ്ട് മതാതീതമെന്ന് പറയണമെങ്കിൽ ആത്മീയതയിലും ഇങ്ങനെയുള്ള ദോഷങ്ങളുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് മതാതീത അതീത ആത്മീയതയെന്ന് പറയേണ്ടി വരും. കാരണം ദോഷങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ആത്മീയതയുടെ പേരിൽ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. മതത്തിന്റെ പേരിൽ നടക്കും പോലെ നല്ലതും നടക്കുന്നുണ്ട്. ആത്മീയതയുടെ പേരിൽ ആത്മീയ ചൂഷണങ്ങളെന്ന് പറയാറില്ല. അപ്പൊ ആ പറയുന്നത് ഇവരും അസംബന്ധമാണ്. അങ്ങനെ പറയുന്നതൊക്കെ ആലോചിക്കാതെ മനുഷ്യൻ പറയുന്നു. എന്തുകൊണ്ട്? എന്താണ് ആത്മീയത, എന്താണ് മതം എന്ന് ചിന്തിക്കാതെ പറയുന്നു. അപ്പോ മതാതീത ആത്മീയത എന്ന് പറയുമ്പോൾ ഇവർ ധരിക്കുന്ന എന്താണ്? ഈ മതമൊക്കെ പൊട്ടത്തരമാണ്, വേറെ അതൊക്കെ തള്ളിക്കളയും. പക്ഷെ നിങ്ങൾ ആത്മീയത എന്ന് പറയുന്നത് ഞങ്ങൾ എന്തോ കൂടിയ സാധനമാണ്, ഞങ്ങളൊക്കെ ശ്രേഷ്ഠന്മാരാണ്, ആത്മീയക്കാരാണ്. അങ്ങനെ ദോഷമില്ലാത്ത ഒരു ആത്മീയത മനുഷ്യരുടെ ഇടയിലുണ്ട്. അങ്ങനെയുണ്ട്. അവർക്ക് തികച്ചും നികലമായ കാഴ്ചപ്പാടുകളാണ്. നമുക്ക് ഇത്രയേ പറ്റൂ. എന്താണ് ഒന്നിന്റെ ഗുണവും ദോഷവും മനസ്സിലാക്കി ദോഷത്തെ തള്ളിക്കളയുക, ഗുണത്തെ സ്വീകരിക്കുക, അത്രേ പറ്റൂ. അതുകൊണ്ടാണ് മതാതീതമെന്ന് പറയുമ്പം ഒരു മതക്കാരും അത് അംഗീകരിക്കാം, ഒരു മതവിശ്വാസിയും അത് അംഗീകരിക്കില്ല, അംഗീകരിക്കാനും പറ്റത്തില്ല. എന്തുകൊണ്ട് അവര് വാദിക്കും? മതം പൂർണമായും തള്ളിക്കളയേണ്ട ഒന്നല്ല, മതത്തില് ഗുണമുണ്ട് ദോഷമുണ്ട്, ദോഷത്തെ തള്ളിക്കളയുന്നു. പിന്നെ മതാതീതമെന്ന് പറയണമെങ്കിൽ ഒരു കൂട്ടർക്കേ പറ്റൂ. ആർക്ക്? നാസ്തികന്മാർക്കേ പറ്റൂ. അപ്പൊ മതാതീത ആത്മീയത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാസ്തികനാകും. ഇതൊക്കെ ശരിക്കും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഡിബേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊന്ന് കേട്ടിട്ട് ഏറ്റു പറയും. ഗുരുദേവൻ എങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് പരമപഠിത്തമാണ്. അല്ല, അത് മുമ്പും ആ പ്രയോഗം ഉണ്ട്. ശിവസമയത്ത് പിന്നെ എനിക്ക് വന്നത്, അത് ആദ്യം കൊണ്ടുവന്നത് എനിക്ക് വന്ന സഹോദരനയ്യപ്പനമാറ്റമാണ്. സ്വാമി അത് വായിച്ചു പറഞ്ഞു തന്നെയുള്ളൂ. സ്വാമി അത് പറഞ്ഞൊരു പ്രചാരം കൊടുത്തു തന്നെയുള്ളൂ. അത് നേരത്തെ ഉള്ളൊരു പ്രയോഗമാണ്. സ്വാമിക്ക് സ്വാമി പറഞ്ഞുകൊണ്ട് ഞാൻ എതിർക്കുന്നതാണ്. നേരത്തെ ഉള്ള ഒരു പ്രയോഗം അത്. നാസ്തികന്മാരതൊരിക്കലും അത് അംഗീകരിക്കില്ല. അവർ മതാതീത ആത്മീയത എതിരില്ല. അവരുടെ ആദ്യം ഇതാണ് മതവും ആത്മീയതയും തള്ളിക്കളയണമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നാസ്തികതയിലേക്ക് പോവും, മതത്തെ നിഷേധിച്ച്. അല്ലാതെ ശാശ്വതി സ്വാമി കൊണ്ടുവന്ന കാര്യമൊന്നും. സ്വാമി പറഞ്ഞപ്പോ അത്, സ്വാമി പറഞ്ഞപ്പോ എന്താണ് എനിക്ക് തോന്നുന്നത്, അത് ഗുരുവിന്റെ കാഴ്ചപ്പാട് മതാതീതമെന്ന് പറഞ്ഞപ്പോഴാണ് അത് ആൾക്കാർ ശ്രദ്ധിച്ചത്. ഗുരുവിന്റെ ആത്മീയത മതാതീത ആത്മീയത. കാരണം ഗുരു ഈ പരമതസാരവും ഏകവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വ്യാഖ്യാനിച്ചപ്പോഴാണ് അത് ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഗുരുവിന്റെ ആത്മീയത ഒരിക്കലും മതാതീതമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഗുരുവിന്റെ ആത്മീയതയിൽ നിന്ന് എന്തൊക്കെ മാറ്റേണ്ടി വരും? ധർമ്മസംഘം മാറ്റേണ്ടി വരും, എച്ച് എൻ ഡി പി മാറ്റേണ്ടി വരും, ക്ഷേത്രപ്രതിഷ്ഠകളെ മാറ്റേണ്ടി വരും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റേണ്ടി വരും. ഒക്കെ അബദ്ധമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കും. എല്ലാ മതങ്ങളും എല്ലാ കാര്യവും എല്ലാവരും ഗുരു വന്ന് പഠിക്കണമെന്ന് പറഞ്ഞത് അത് പ്രധാനമായും പറയാൻ കാരണം എന്ന് വെച്ചാൽ മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കാൻ. അത് പ്രായോഗികമായൊരു നിർദ്ദേശം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? ഒരു മനുഷ്യൻ വിചാരിച്ച എല്ലാ മതങ്ങളും പഠിക്കുക അസാധ്യമാണ്. നടക്കുന്ന കാര്യമാണ്. അപ്പോ ഓരോ മതത്തിന്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങള്, എന്നിട്ട് അതൊരു ആ രീതിയിൽ ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. മതങ്ങളൊക്കെ പഠിച്ച് മതം എല്ലാം ഒന്നാണെന്നൊരു തീരുമാനത്തിൽ എത്താൻ പറ്റില്ല. അത് ഗുരു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താണ്? മതങ്ങൾ തമ്മിൽ കലഹിക്കരുത്, നമ്മളെല്ലാം ഒന്നാണ്. ഈ ഒരു അർത്ഥത്തിലാണ് അത് പറഞ്ഞത്. അല്ലാതെ അതിന്റെ അക്ഷരാർത്ഥത്തിൽ എടുത്ത് ഏതെങ്കിലും ഒരാൾക്ക് എല്ലാ മതവും പഠിക്കാൻ പറ്റും? പറ്റില്ല. പിന്നെ ഓരോ മതത്തെയും നമ്മളൊക്കെ ഈ പറയുന്ന പോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താണ്, മതം എന്ന് പറയുന്ന വിശ്വാസവും ആചാരവുമാണ് പ്രധാനമായിട്ട്. അതൊക്കെ വ്യത്യസ്തമായി തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മുസ്ലിം ആകാൻ പറ്റും, എന്തുകൊണ്ട് പറ്റില്ല? അവരുടെ വിശ്വാസവും ആചാരവും സ്വീകരിക്കേണ്ടി വരും. അത് നടക്കുന്ന കാര്യമാണ്. ഒരു ഇസ്ലാമിനോ ഹിന്ദു ആകാൻ പറ്റും? പറ്റില്ല. അവർക്ക് അവരുടെ വിശ്വാസം ആചാരം ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഗുരു അത് പറയുന്ന പ്രത്യേകിച്ചും അന്ന് ഇവിടെ മതകലഹം നടന്ന ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ്, എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന ഒരു പൊതുധാരണ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. മതകലഹങ്ങൾ ഒഴിവാക്കും. അവിടെ ഗുരു പറയുന്നുള്ളൂ, മതങ്ങൾ തമ്മിൽ കലഹിക്കരുത്, ഒരു മതവും പുതുതായി ഒടുങ്ങുകയില്ല. പ്രധാന തത്വങ്ങളിൽ വ്യത്യാസമില്ലെന്ന് പറഞ്ഞ ഗുരുവല്ല, അതാരാ പറഞ്ഞത്? സി വി കുഞ്ഞനാമ എഴുതി വെച്ചാണ്. അത് നിങ്ങളെന്ന് ഏറ്റു പറഞ്ഞോണ്ടോ? അത് ഗുരു പറഞ്ഞ കാര്യമല്ല. മനസ്സിലായോ? എന്തുകൊണ്ട്? പ്രധാന തത്വങ്ങളിൽ വ്യത്യാസമുണ്ട് മതങ്ങൾ. ഒരു സംശയവും വേണ്ട, നിങ്ങൾ ഇസ്ലാം മതം പഠിച്ചു പോകും. അവരുടെ പ്രധാന തത്വങ്ങളെല്ലാം ഹിന്ദു നിന്ന് വ്യത്യസ്തം തന്നെയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങൾക്കൊരു ഇസ്ലാം മത വിശ്വാസിയാവണമെങ്കിൽ നിങ്ങൾ മൊത്തം മാറണം, എ ബി സി ഡി പോലെ തുടങ്ങണം. അവിടെ എന്താണ് ഈ മതങ്ങളുടെയൊക്കെ തത്വങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു ഏത് ഈ ചേർത്ത് അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോരുത്തരിങ്ങനെ അവരവരുടെ ഇതനുസരിച്ച് എഴുതി ചേർത്താണ്. ഗുരു പറഞ്ഞ എന്താണ്? ഒരു കാര്യം ഗുരു പറഞ്ഞു, പലമത സാരവും ഏകം. ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഗുരു പറഞ്ഞാണ്. എല്ലാ മതങ്ങളുടെയും സാരം ഏകമാണ്. അതെന്താണെന്ന് ഗുരു അവിടെ തന്നെ പറഞ്ഞു. എന്താണ്? ആ ജഗതിയിൽ ഇമ്മതമേ, ഇതാണ് ഇതിന്റെ സാരം. വേറെ ഒന്നും നിങ്ങൾക്ക് സാരത്തെ കൊണ്ടുവരാൻ പറ്റില്ല. അത് ഗുരു രേഖപ്പെടുത്തിയാണ്. ബാക്കി ഗുരു പറഞ്ഞെന്ന് പറഞ്ഞ് ഇന്നിപ്പോ ഈ പറയുന്ന മുഴുവൻ എന്താണ്? ഇന്നിപ്പോ ഇവരുടെ ഈ പ്രസംഗങ്ങളും ആൾക്കാർ ഈ പറയുന്ന മുഴുവൻ രാഷ്ട്രീയമാണ്. ഗുരുവിന്റെ ദർശനമല്ല. ഒരു കൂട്ടർ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നു, വേറൊരു കൂട്ടർ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു. അതാ ചെയ്യുന്നത്. എന്നിട്ട് ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം പുറത്തു പറയാതെ ഗുരുവിനെ കൂട്ടുപിടിച്ച് വ്യാഖ്യാനിക്കുകയാണ്. അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ബി ജെ പി രാഷ്ട്രീയത്തിനോട് കോൺഗ്രസ് രാഷ്ട്രീയം ഏറ്റുമുട്ടുന്നതാണ് ഇന്ന് ഈ ഗുരുദേവന്റെ ഈ എന്താണ് ഗുരുധർമ്മം നിങ്ങൾ പറയുന്ന പ്രചാരണ സഭകളെല്ലാം കാണുന്ന ഇതാണ്. ആൾക്കാർ പ്രസംഗിക്കുന്നു. നിങ്ങളുടെ സഭയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇതിന്റെ പേരിൽ ആൾക്കാർ പ്രസംഗിക്കുന്ന മുഴുവൻ ഈ രണ്ട് രാഷ്ട്രീയമാണ്. ബി ജെ പി കാരെ നോക്കുന്നത് എങ്ങനെ കോൺഗ്രസിനെ അടിക്കാൻ പറ്റും, ഗുരുവിനെ പിടിച്ചുപോയി. അവരാണല്ലോ ഇവിടുത്തെ രണ്ട് വലിയ ശത്രുക്കൾ. മറ്റൊരു നോക്കുന്നത് ഗുരുവിനെ പിടിച്ചുകൊണ്ട് എങ്ങനെ ബി ജെ പി അടിക്കാം. അതിനുവേണ്ടി രണ്ടുപേരും ഗുരു പറഞ്ഞതിനെ ട്വിസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചെന്തിരിച്ചും പറയുകയാണ്. അത്രയേ ഉള്ളൂ. അല്ല അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ അത് എനിക്ക് വന്ന് അത് തുടക്കം വെച്ച പി പരമേശ്വരനാണെന്ന് തോന്നുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പി പരമേശ്വരൻ ഗുരുവിന്റെ ഇതിനെയൊക്കെ അങ്ങനെ വ്യാഖ്യാനിച്ചു, ഒരു പ്രചാരം നടത്തി. അപ്പൊ കോൺഗ്രസിന്റെ പക്ഷത്തു നിന്നും പലരും ഇന്നും പലരും പല പ്രഭാഷകന്മാരും കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ അവരും ബദലായി ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് ഗുരുവിന്റെ ദർശനങ്ങളോടുള്ള താല്പര്യം കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. ഗുരുവിന്റെ പിന്നിലുള്ള അണിനിരന്നിട്ടുള്ള ഒരു വലിയ ജനവിഭാഗമുണ്ടല്ലോ, അവരെ ബോധ്യപ്പെടുത്താനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവരെ നമ്മുടെ രാഷ്ട്രീയ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവർ ചെയ്യുന്ന സർക്കസുകളാണ്. അതിനവർ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ പറയത്തില്ല, മറിച്ച് ഗുരു ഗുരു ഗുരു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരുടെ താല്പര്യം ഇതാണ്, ഈ രണ്ട് രാഷ്ട്രീയ അണികളിലേക്ക് ഗുരുവിന്റെ വിശ്വാസികളെ കൊണ്ടുപോകുക, അതിനുവേണ്ടി ചെയ്യുന്ന പണിയാണ്. എന്താ അല്ലെന്ന് തടവരുത്, സമയമായി നിർത്താം. വിശന്ന ഈ ആടുകളെ പോലെ ഇങ്ങനെ തലയാട്ടും. പിടികിട്ടുന്നില്ല പറയുന്നു. അതേ ഇന്ന് നടക്കുന്ന മുഴുവൻ രാഷ്ട്രീയ ചർച്ചയാണ് ഗുരുവിന്റെ ദർശനത്തിന്റെ പേര്. ആ മത വയലാറ് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് മുമ്പ്, എനിക്കൊന്നും സഹോദരനായിട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആത്മീയ മതാതീതം എന്ന് പറഞ്ഞാൽ മതനിരാശം, അത് നാസ്തികന്മാരുടെ പക്ഷമാണ്, അത് പറയാം. പക്ഷെ ആത്മീയത അതിനോട് ബന്ധപ്പെടുത്താൻ പറ്റും. ശരി.